അത് വരുന്ന ലബ്ലോപേ കർമ്മണി അധികരണേച്ച. ലബ് എന്ന് പറയുന്നത് ഒരാദേശമാണ്, പ്രത്യയമാണ്, സമാന കർത്തൃക്യോഹ പൂർവകാലേ എന്നുള്ള സൂത്രപ്രകാരം ത്വാപ്രത്യം ഇരിക്കുന്നു. സമാസേ അനഞ്ഞു പൂർവേ ത്വോ ലബ്, അതിന് ലപ്പാദേശം ഇരിക്കുന്നു. കൃത്വ കൃത്യ അങ്ങനെ രണ്ട് രൂപം വരുന്നു. ഇവിടെ ലപ്പെന്ന് പറയുന്നതുകൊണ്ട് ത്വയെ എടുക്കാം, കൃത്വ അതിനെ എടുക്കാം, കൃത്യ അതിനെ എടുക്കാം. അവ്യയമാണ് ത്വ ത്വസൻ ക്വസിനഹ. പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എവിടെ എവിടെ കേട്ട്? എവിടെ കേട്ട്? ത്വ ത്വസൻ ക്വസിനഹ. എവിടെ കേട്ടോ? എവിടെ? അവ്യയങ്ങളെ കുറിച്ച് പറയുന്നത് തോസിൻ കൊസിൻ ത്വാന്തൊക്കെ അവ്യയങ്ങളാണ്. ത്വക്കില്ല പ്രാദേശം വരും. സമാനകർത്തൃയോ പൂർവകാലേ ഭുക്ത്വ വർജതി, ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഭുക്ത്വ പെയ്ത്വ വ്രജതി, കഴിച്ച് കുടിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളിടത്താണ് ത്വപ്രത്യം വരുന്നത്. അതിന് തന്നെ ലബ് വന്ന് വരാം. അപ്പൊ ഇവിടെ പറയുന്നത് ലബ് ലോപേ, അതായത് ലബന്ധമായ അല്ലെങ്കിൽ ത്വാന്തമായ ശബ്ദം അർത്ഥം അറിഞ്ഞ് പ്രയോഗിക്കാതിരിക്കുന്ന അകത്ത്. ഇതുപോലെ മുമ്പൊരു സ്ഥലത്തും വന്നു, ഏതാണ്? അത് തന്നെ സൂത്രം. അതാണോ? ക്രിയാർത്ഥോപദസ്യ കർമ്മണി സ്ഥാനി, സ്ഥാനി എന്ന് പറയുന്നതാണ് അറിഞ്ഞിട്ട് പ്രയോഗിക്കാതിരിക്കുക. അത് തന്നെ ഇവിടെ ലബന്ധത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം, അത് പ്രയോഗിക്കേണ്ട. അങ്ങനെ വരുന്നിടത്ത് ആ ലബന്ധമായ ശബ്ദത്തിന്റെ അർത്ഥം ആയാ ക്രിയ അതിന്റെ കർമ്മത്തിന് എന്തുവരുന്നു? പഞ്ചമി വരുന്നു. അത് സ്ഥാനീയ എന്ന് പറയുന്നതിന് ഒരുവിടെ എന്ത് പറഞ്ഞു? ലബ് ലോപേ എന്ന് പറഞ്ഞു. പറഞ്ഞ അർത്ഥം തന്നെയാണ്. ഉദാഹരണം നോക്കാൻ മനസ്സിലാകും. ആസനാദ് പ്രേക്ഷത എന്നാണ്. ആസനാദ് പ്രേക്ഷത, ഇവിടെ ആസനം ഇരിപ്പിടം, സീറ്റ്, പ്രേക്ഷതയെ നോക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ലബന്ധം ഉണ്ട്, പക്ഷെ പ്രയോഗിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ ഈ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആസനാ പ്രേക്ഷതയെന്ന് പറഞ്ഞ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ ലബന്ധത്തെ നമ്മൾ അറിയണം. എന്നുവെച്ചാൽ ലബന്ധത്തിന്റെ അർത്ഥത്തെ അറിഞ്ഞിട്ട് അത് പ്രയോഗിക്കാതിരിക്കും. ഇവിടെ എങ്ങനെയാണ് അത് പ്രയോഗിക്കുന്നത്? ആസനെ ഉപവിശ്യ പ്രേക്ഷത എന്നാണ്. ആസനത്തിൽ ഇരുന്നിട്ട് നോക്കുന്നു. അപ്പോൾ അവിടെ ഉപവിശ്യ എന്ന് പറയുന്നതാണ് ലബന്ധം. ഇയാന്ന് വരും, ലബന്ധങ്ങളെല്ലാം ഇയാന്ന് വരും. അല്ല ആസനെ സ്ഥിത്വ പ്രേക്ഷത അങ്ങനെയും പറയാം. ആസനത്തിൽ ഇരുന്നിട്ട് നോക്കുന്നു. അപ്പം ഇവിടുത്തെ പ്രത്യേകത ഉപവിശ്യ എന്ന് പറയുന്ന ലബന്ധം ഈ വാക്യത്തിൽ പ്രയോഗിക്കുന്നില്ല. പക്ഷെ അർത്ഥത്തെ അറിഞ്ഞിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് അതിനെ. അതാണ് ലബ് ലോപം എന്ന് പറയുന്നതാണ്. ആസനം ഉപവിശ്യ എന്നുള്ളിടത്തെ ആ ഉപവിശ്യ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഉപേക്ഷിച്ചാൽ അതിന്റെ കർമ്മം ആസനത്തിൽ ഇരുന്നിട്ട് പ്രവേശിച്ചിട്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അപ്പൊ അതിന്റെ കർമ്മം എന്തായി? ആസനം. അതിൽ നിന്ന് പഞ്ചമി വരുന്നു. അതാണ് ആസനാത് പ്രേക്ഷതെ. അപ്പൊ ആസനാത് പ്രേക്ഷത എന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം ഇതിന്റെ അർത്ഥം ആസനെ ഉപവീശ്യ പ്രേക്ഷത എന്നാണ്. ഇവിടെ ഒരു ലബന്ധ ശബ്ദമുണ്ട്, അത് പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ അർത്ഥത്തെ നമ്മൾ ധരിക്കണം. ആസനത്തിൽ നിന്ന് നോക്കുക എന്ന് പറയുന്ന അവിടെ അപാദാനം എങ്ങനെയാകും? ആകത്തില്ലല്ലോ. ആസനത്തിൽ ഇരുന്നിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇരുന്നിട്ടെന്നുള്ളതിന് അവിടെ ശബ്ദമില്ലല്ലോ. അതൊരു ശബ്ദമുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് പ്രയോഗിക്കുന്നില്ല. ആ ഏതൊരു ശബ്ദമാണ് ഉപേക്ഷിച്ചത്, അതിന്റെ അർത്ഥമായി വരുന്ന ക്രിയ ഇവിടെ എന്താണ്? ഉപവേശന ക്രിയ. അതിന്റെ കർമ്മമാണെന്ത്? അതിലാണ് പഞ്ചമി വന്നത്. ആസനെ പ്രേക്ഷതേ. അതുപോലെ തന്നെ പ്രാസാദാത് പ്രേക്ഷതേ. പ്രാസാദം എന്ന് പറയുന്നത് മാളിക, വീട്. അപ്പൊ അവിടെ അയാള് വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് നോക്കുകയാണ് താഴോട്ട്, അല്ലെങ്കിൽ ചുറ്റുപാട്. പ്രാസാദത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ് ഇവിടെ അപാദാനം വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്? പ്രാസാദം ആരുഹ്യ പ്രേക്ഷതയെ. പ്രാസാദത്തിൽ കയറിയിട്ട് നോക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആരുഹ്യ എന്ന് പറയുന്നത് എന്താണ്? ലബന്ധമാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അർത്ഥം പറയുമ്പോഴാണ് അതിന്റെ ആവശ്യം വരുന്നത്, പ്രാസാദം ആരുഹ്യ പ്രേക്ഷതയെന്ന്. അപ്പൊ ആരോഹണം എന്ന് പറയുന്നതാണ് ക്രിയ അവിടുത്തെ. അതിന്റെ കർമ്മമായെന്ത്? പ്രസാദം. അതിൽ പഞ്ചമി വരണം. ഇപ്പൊ പ്രസാദാത് പ്രേക്ഷതയെന്ന് കണ്ടാൽ നമ്മളവിടെ ഊഹിക്കണം ഈ പറയുന്നതിന്റെ അർത്ഥം പ്രസാദം ആരുഹ്യ പ്രേക്ഷതയെന്നാണ്. പക്ഷെ ആരുഹ്യ എന്ന് പറയുന്ന ശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞ ഒരാളാണ് പ്രസാദാത് എന്ന് പഞ്ചമി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസാദം ആരുഹ്യ പ്രേക്ഷത, ആസനെ ഉപവിശ്യ പ്രേക്ഷത. അപ്പൊ രണ്ടു തമ്മിലുള്ള വ്യത്യാസം, രണ്ടാമത് പറഞ്ഞത് പ്രസാദം എന്ന് പറയുന്നത് പ്രസാദം ആരുഹ്യ, അത് കർമ്മമാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? ആസനെ, അത് അധികരണമാണ്, ഉപവേശനം ചെയ്യുന്നു. അവിടെ കർമ്മം ആണോ എന്ന് ചോദിച്ചാൽ കർമ്മത്തെ ബാധിച്ചിട്ട് എന്തുവരും? അധികരണ സംജ്ഞ വരും. അതുകൊണ്ടാണ് ആസനെ എന്ന് പറഞ്ഞത്. ഉപവേശനം ചെയ്യുന്നതിന്റെ കർമ്മവുമാണത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? ബാധിച്ചിട്ട് അധികരണ സംജ്ഞ വരും. ആ അധികരണത്തിന്റെ സ്ഥാനത്ത് എന്തുവരുന്നു? അധികരണത്തിൽ അപാദാന സംജ്ഞ വരുന്നു. ഇവിടെ അങ്ങനെയല്ല, പ്രാസാദം എന്ന് പറയുന്ന കർമ്മം തന്നെയാണ്, അതിനൊന്നും ബാധിക്കാനില്ല. അതുകൊണ്ട് കർമ്മത്തിൽ എന്തു വന്നു? വന്നു. അവിടെ അപാദാന സംജ്ഞ വന്നു, പഞ്ചമി വന്നു. മനസ്സിലാകും? അപാദാന സംജ്ഞ വന്നു, പഞ്ചമി വന്നു. അപ്പോ പ്രാസാദം ആരുഹ്യ പ്രേക്ഷതേ, ആസനെ ഉപവിശ്യ പ്രേക്ഷതേ. അങ്ങനെ വന്നു. അപ്പൊ അവിടെ ഉപവിശ്യ എന്നുള്ളിടത്ത് പറഞ്ഞു അത് കർമ്മമാണ്, പക്ഷെ അധികരണ സംജ്ഞ വന്നു. അതെങ്ങനെ വന്നത്? അങ്ങനെയാണോ? അപ്പൊ അവിടെ എല്ലായിടത്തും എന്ത് വരുന്നു? രാമഹ, ഒരു കർത്താവുണ്ട്. രാമഹ പ്രസാദാത് പ്രേക്ഷതേ, രാമഹ പ്രസാദം ആരുഹ്യ പ്രേക്ഷതേ. അതുപോലെ തന്നെ രാമഹ ആസനെ ഹോവിശ്യ പ്രേക്ഷതേ എന്ന് പറയും. അപ്പൊ രാമൻ ഇരിക്കുന്നതിന്റെ അധികരണമായി ആസനം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവിടെ അധികരണ സംജ്ഞ. അപ്പോ ഇവിടെ പറയുന്ന ലബ് ലോപേ, ലബിന്റെ ലോകം വരുമ്പോ കർമ്മണി അധികരണ, കർമ്മത്തില് വരുന്നു. അതാണ് ആദ്യം വന്നത്, അസാധാപേക്ഷത അധികരണത്തിലാണ് രണ്ടാമത്തെ ഉദാഹരണം വന്നു. ഇതാണ് ആസനാ പ്രേക്ഷത എന്ന് പറഞ്ഞത്. ഇനിയുണ്ട് ഒരു ഉദാഹരണം, എന്താണോ ശ്വശുരാ ജിഹ്രേതി, ഹരി ലജ്ജായ ലജ്ജിക്കുക എന്നുള്ള ജിഹ്രേതി. കന്യക ശ്വശുരാത് ജിഹ്രേതി, കന്യക എന്താണ് ശ്വശുരം വീക്ഷ്യ ജിഹ്രേതി, ശ്വശുരനെ കണ്ടിട്ട് ലജ്ജിക്കുന്നു എന്നാണ്. ഇവിടെ എന്താണ് വീക്ഷ്യ എന്ന് പറയുന്നതിന്റെ കർമ്മമാണ് ആര്? ശ്വശുരൻ. അവിടെ ലബന്ധ ശബ്ദമാണ് വീക്ഷ്യ. അപ്പോൾ ആ വീക്ഷണത്തിന്റെ കർമ്മമായി ശ്വശുരൻ, ആ ശ്വശുരനെ കണ്ടിട്ട് ലജ്ജിക്കുന്നു എന്നാണ്. അവിടെ വീക്ഷ്യ എന്ന് പറയുന്ന ലബന്ധം പ്രയോഗിച്ചിട്ട് ഉപേക്ഷിച്ചു. അപ്പൊ ശ്വശുരൻ കർമ്മത്തിനെന്തു വന്നു? അപാദാന സംജ്ഞ വന്നു. പഞ്ചമി ഒന്ന് ശ്വശുരാത് ജിഹ്രേതി, ശ്വശുരം വീക്ഷ്യ ജിഹ്രേതി ലജ്ജിക്കുന്നു. ഇതുപോലെ പലയിടത്തും വരാം. അവിടെയും കർമ്മത്തിൽ വന്നിരിക്കുകയാണ്. ചിലയിടത്ത് അധികരണത്തിൽ വരും, ചിലയിടത്ത് കർമ്മത്തിലും വരും. കസ്മാത് ത്വം ചോദ്യമാണ്. കസ്മാത് ത്വം, നീ എവിടെ നിന്നാണ്? ഇവിടെ കസ്മാതെന്ന് പറയുന്നിടത്ത് പഞ്ചമി വന്നിരിക്കുന്നു. ഇപ്പോ ഇതൊരു കാരകവിഭക്തിയാണെങ്കിൽ അവിടെ ക്രിയ വേണം. ക്രിയ ഇവിടെ പ്രയോഗിച്ചിട്ടില്ല. നേരത്തെ ലബന്ധത്തെ അറിഞ്ഞിട്ട് ഉപേക്ഷിച്ചതുപോലെ ഇവിടെയും ക്രിയ ഉപയോഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ചോദ്യം ഇതാണ്, കസ്മാത് ആഗതോസി ത്വം, നീ എവിടെ നിന്നാണ് വരുന്നത് വന്നിരിക്കുന്നത്? കസ്മാത് ആഗത അസി, നീ എവിടെ നിന്നാണ് പറയുന്നത്? പക്ഷെ ആഗതോസി എന്ന് പറയുന്ന ക്രിയ ഇവിടെ ഉപയോഗിച്ചില്ല, മറിച്ച് കസ്മാതെന്ന് ഉപയോഗിച്ചു. അപ്പൊ ഇതൊരു കാരക വിഭക്തിയാണെങ്കിൽ ക്രിയ വേണം, ക്രിയയോടെ അന്വയിച്ചാലേ കാരവിഭക്തിയാകത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നു, മുമ്പ് പറഞ്ഞ നിയമം തന്നെ, ഗമ്യമാനാദി ക്രിയ കാരകവിഭക്തിനാം നിമിത്തം. അപ്പോ ക്രിയ നേരിട്ട് ഉപയോഗിക്കണമെന്നില്ല, പിന്നെയോ അർത്ഥാത് സിദ്ധമായാൽ മതി. അതാണ് ഗമ്യമാനം എന്ന് പറയുന്നത്. ക്രിയയെ ഊഹിക്കാൻ കഴിഞ്ഞാൽ മതി. ഇവിടെ ആഗതോസി എന്ന് പറയുന്ന ഒരു ക്രിയയെ ഊഹിച്ചുകൊണ്ടാണ് കിം ശബ്ദത്തിൽ നിന്ന് പഞ്ചമി പ്രയോഗിച്ചത്. കാരവിഭക്തിയെ സൂത്രപ്രകാരം അങ്ങനെ ധ്രുവം അപായ അപാദാനം, അപാദാനെ പഞ്ചമി. അപ്പൊ അതിന്റെ ഉത്തരം നദ്യാഹ പഞ്ചമി എന്തോ ഉത്തരത്തിൽ എന്താ പറയുന്നു, നദ്യാഹ ആഗതോസ്മി, ഞാൻ ആ നദിയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നദ്യാഹ പഞ്ചമി ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോ ഇവിടെയും എന്താണ്, ക്രിയ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത് ഗമ്യമാനയാണ് ക്രിയ, ഊഹിക്കുന്ന ക്രിയയാണ്, അനുമാനിക്കുന്ന ക്രിയയാണ്. കാരവിഭക്തി വന്നു, പഞ്ചമി വന്നു, അപാദാനകാരകമാണ്, അങ്ങനെ വരാം. ഇത് നേരത്തെ ഏത് കാരകത്തിനാണ് ഇത് ഉദാഹരണം കൊടുത്തത്? ഗമ്യമാനാവിക്രിയ കാരകഭക്തി നാം പ്രയോജിക എന്നവിടെ പറഞ്ഞു. ഏതിന്? അലം ശ്രമേണ. ആ അത് ഏതിനാണ്? ഏത് സൂത്രപ്രകാരം? ഏതുവാണോ സൂത്രത്തിന്റെ ആണോ തനിയെ വിഭക്തി വിധിക്കുന്നത്? അവിടെ സൂത്രം ഏതാ പ്രവർത്തിച്ചത്? സൂത്രം പ്രവർത്തിച്ചത് കർത്തൃകർണയോഹോ തൃതീയ ശ്രമേണ സാധ്യം നാസ്തി. ശ്രമം കരണമാണ്, അതിൽ തൃതീയമാണ്. പക്ഷെ അലം ശ്രമേണ അവിടെ ക്രിയയില്ല, ക്രിയ എന്ന് പറയുന്ന അവിടെ ഇല്ല പറയുന്നു. അതും അവിടെ എന്താണ്? ഗമ്യമാനമാണ്. അപ്പൊ ശ്രമേണ സാധ്യം നാസ്തി എന്നാണ് അർത്ഥം. അപ്പോ സാധ്യം സാധനക്രിയ, അതിന് കാരണമായി എന്ത്? ശ്രമം. അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും കസ്മാത്വം നദ്യാഹ, അവിടെ അക്രിയ പ്രയോഗിച്ചിട്ടില്ല, പക്ഷെ അപാദാന സംജ്ഞ വന്നിട്ട് ധ്രുവ അപായ അപാദാനം നദിയിൽ നിന്നല്ലയാണ് വരുന്നത്. നദ്യാഹ അവിടെ അപാദാന സംജ്ഞ വന്നു, ക്രിയ ആഗതോസി എന്നുള്ളതാണ്, അത് പ്രയോഗിച്ചില്ല. അപാദാനെ പഞ്ചമി രണ്ടും ക്രിയ. ത്വം എന്ന് വന്നില്ലേ? അപ്പോ ഗമധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ പ്രത്യേകം വരുമ്പോ ആഗതഹ എന്ന് വരും. അപ്പോ അവിടെ ത്വം കർത്താവായി വരുമ്പോ എന്ത് ഉപയോഗിക്കും? അസി ഉപയോഗിക്കും. അപ്പൊ അഗദോസി ഇവിടെ നിന്നാണ് നീ വന്നിരിക്കുന്നത്. നദ്യാഹ എന്ന് പറയുന്നു. ഇവിടെ ഭാവാർത്ഥത്തിൽ നിഷ്ഠ വരുമ്പോഴാണ് ആഗതഹ എന്ന് പറയുന്നത്. കർത്തരിയിലും വരാം ആഗതഹ, ഭാവത്തിലും വരാം, ക്രിയാർത്ഥത്തിലും വരാം. അടുത്ത വാർത്തയ യഥശ്ച അധ്വകാല നിമാനം തത്ര പഞ്ചമി തദ്യുക്താദ് അധ്വനഃ പ്രഥമാ സപ്തമ്യോ കാലാ സപ്തമീ ച വക്തവ്യ വനാത് ഗ്രാമോ യോജനം യോജനേവാ കാർത്തിക്യാഹ ആഗ്രഹായണി മാസേ. ഇവിടെ വനാത് ഗ്രാമ, വനത്തിൽ നിന്ന് ഗ്രാമം എത്ര ദൂരത്താണ് പറയുന്നു? യോജനം അല്ലെങ്കിൽ യോജനേ. യോജനം പ്രഥമ, യോജനേ സപ്തമി, രണ്ടുപയോഗിക്കാം. അപ്പൊ അവിടെ ആദ്യം വനാത് എന്ന് പറയുന്നിടത്ത് പഞ്ചമി. വനത്തിൽ നിന്ന് ഗ്രാമം ഒരു യോജന ദൂരെയാണ് എന്നാണ്, പഴയ അളവാണ് യോജന എന്ന് പറയുന്നത്. വനത്തിൽ നിന്നും ഗ്രാമം ഒരു യോജന ദൂരെയാണ്, അത് യോജനം എന്നും പറയാം, യോജന എന്നും പറയാം. നമ്മുടെ വനാഹ് എന്ന് പറയുന്നിടത്ത് പഞ്ചമി വരുന്നത് കൊണ്ടാണ് ആദ്യത്തെ സൂത്രം വാർത്തികം എന്താണ്, യഥശ്ച അധ്വകാല നിമാനം തത്ര പഞ്ചമി. ഏതിൽ നിന്നാണോ അധ്വ മാർഗം അല്ലെങ്കിൽ കാലം അതിന്റെ നിമാനത്തെ പറയുന്ന അളവിനെ പറയുന്നു, പരിച്ഛേദത്തെ ഈയത്തെ പറയുന്നു. ഈയത്ത എന്ന് പറയും അളവ്. ഏതെന്നിൽ നിന്നാണോ കാലത്തിന്റെ അല്ലെങ്കിൽ വഴിയുടെ അളവിനെ പറയുന്നത് അതില് പഞ്ചമി വരും. ഇവിടെ എന്താണ് വനാ, വനത്തിൽ നിന്ന് വഴിയുടെ ദൂരത്തെ പറയുകയാണ് വനാദി യോജനം എന്നും. അപ്പൊ യഥശ്ച എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ അത് പറയുന്നത്, ഇവിടെ ഏതിൽ നിന്നാ പറഞ്ഞത് വനത്തിൽ, അതിൽ നിന്ന് പഞ്ചമി വരും. വനാദി യോജനം ഗ്രാമ, വനത്തിൽ നിന്ന് ഒരു യോജനം ദൂരെയാണ് ഗ്രാമം. അതാണ് യഥശ്ച. ഇത് അധ്വനിമാനത്തിന് ഉദാഹരണം പറഞ്ഞാണ്, വഴിയുടെ അളവിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. യഥശ്ച അധ്വനിമാനം, കാലനിമാനത്തിന് ഇനി ഉദാഹരണം പറയും. തത്ര പഞ്ചമി എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്നാണോ വഴിയുടെ അളവ് പറയുന്നത് അത്. ഇവിടെ ഏതാണ് മനോ, അതിൽ നിന്ന് പഞ്ചമിയാണ് തത്ര പഞ്ചമി. ഇനി ഇതേ ഉദാഹരണത്തിന് തന്നെയാണ് രണ്ടാമത്തെ വാർത്തകൾ എന്താണ്, തദ്യുക്താ അധ്വന പ്രഥമ സപ്തമ്യോ. തദ്യുക്താ, മുമ്പ് പറഞ്ഞ പഞ്ചമി യുക്തമായ ശബ്ദത്തിൽ നിന്നും, എന്നുവെച്ചാൽ യഥശ്ച അധ്വ കാല നിമാനം തത്ര പഞ്ചമി എന്ന് പറഞ്ഞ ആ പഞ്ചമി യുക്തത്തിനൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത് തദ്യുക്തമായ ആ പഞ്ചമി യുക്തമായ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന അധ്വന കാലവാചകമായ ശബ്ദത്തിന് പ്രഥമ സപ്തമ്യവും. അപ്പൊ ഈ ഉദാഹരണത്തിലെ രണ്ട് വാർത്തകവും പ്രവർത്തിക്കുകയാണ്. ആദ്യത്തെ വാർത്തക പ്രകാരം എന്തു വന്നു, വനാദ പഞ്ചമ്യം. രണ്ടാമത്തെ പറയുന്നത് അങ്ങനെ പഞ്ചമ്യന്തമായ ശബ്ദത്തിൽ നിന്ന് പരത്തിലിരിക്കുന്ന അധ്വൻ ശബ്ദത്തിന് പ്രഥമയും വരാം, അതാണ് യോജനം യോജനേ എന്ന് വന്നിരിക്കുന്നു. അപ്പൊ രണ്ട് വാർത്തകത്തിന്റെയും കൂടെ ചേരുമ്പോൾ ആദ്യത്തെ വാർത്തക പ്രകാരം വനശബ്ദത്തിൽ നിന്ന് പഞ്ചമി വന്നു, രണ്ടാമത്തെ വാർത്തക പ്രകാരം യോജന ശബ്ദത്തിൽ നിന്ന് പ്രഥമയും സപ്തമിയും വന്നു. അതാണ് വനാദ് യോജനം യോജനേവ ഗ്രാമ വർത്തത്തെ എന്നാണ്. വനത്തിൽ നിന്ന് ഒരു യോജന ദൂരെ ഗ്രാമം വർത്തിക്കുന്നു എന്നാണ്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് മൂന്നാമത്തെ വാർത്തകം. കാലാത് സപ്തമീച്ച വക്തവ്യ. തദ്യുക്ത എന്നുള്ള അവിടെയും ചേർക്കണം. യഥശ്ച അധ്വകാല നിമാനം തത്ര പഞ്ചമി എന്ന് പറഞ്ഞ വാർത്തക പ്രകാരം പഞ്ചമി വന്ന ശബ്ദത്തിൽ നിന്നും പരത്തിലുള്ള കാല വാചക ശബ്ദത്തിൽ നിന്ന് സപ്തമി വരണം. യഥശ്ച അധ്വകാല നിമാനം എന്നുള്ള സൂത്രപ്രകാരം പഞ്ചമി വന്ന ശബ്ദത്തിന് ശേഷമുള്ള കാലവാചക ശബ്ദത്തിൽ സപ്തമി വരണം. കാർത്തിക്യാഹ ആഗ്രഹായണി മാസേ. കാർത്തികി, കാർത്തിക മാസത്തിലെ പൗർണമാസിയാണ് പൂർണിമ, വെളുത്ത ഭാഗം. അതിനാണ് എന്ത് പറയുന്നത് കാർത്തികി, കാർത്തിക മാസത്തിലെ പൗർണമാസി കാർത്തികി. ഇവിടെ യഥശ്ച അദ്വകാല നിമാനം, ഏതിൽ നിന്നാണോ മാർഗം അല്ലെങ്കിൽ കാലത്തിന്റെ അളവിനെ പറയുന്നു. ഇവിടെ കാർത്തികീ ശബ്ദത്തിൽ നിന്ന് എന്ത് പറയുന്നു, കാലത്തിന്റെ അളവിനെ പറയുന്നു. കാലത്തിന്റെ അളവിനെ പറയുന്ന ശബ്ദമാണ് എന്ത്, മാസം. ഇപ്പോൾ കാർത്തികി പൗർണമാസിയിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞാണ് ആഗ്രഹായണി പൗർണമാസം എന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്ന മാസേ കാർത്തിക മാസത്തിലെ പൗർണമാസിയിൽ നിന്നും മാസേ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആഗ്രഹായണ മാസത്തിലെ പൗർണമാസി എന്ന് വെച്ചാൽ കാർത്തിക കഴിഞ്ഞാണ് ആഗ്രഹായണം വരുന്നത്. അതുകൊണ്ട് കാർത്തിക എന്ന് പറയും നമ്മുടെ കർക്കിടകം ചിഹ്നത്തിൽ വരുന്ന എന്താ ചാന്ദ്രമാസം. അതിൽ കാർത്തിക മാസം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ആഗ്രഹായണ മാസം വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഉള്ള സമയമാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, മാസേ രണ്ട് പൗർണമികൾക്കിടയിൽ വരുന്ന സമയം. ഹിന്ദി കലണ്ടർ എടുത്ത് നോക്കണം. അപ്പൊ അതിനകത്ത് കാണും കാർത്തികി, അത് കഴിഞ്ഞ് ആഗ്രഹായണി, രണ്ട് പൗർണമാസി, അതിൻ്റെ ഇടയ്ക്ക് ഒരു മാസം വരും. രണ്ടും പൗർണമാസികളെ കുറിച്ച് പറയണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, യഥശ്ച അധ്വകാല നിമാനം, കാലത്തിന്റെ നിമാനത്തെ അളവിനെ പറഞ്ഞു ഒരു മാസം എന്ന്. അത് ഏതിൽ നിന്ന് പറഞ്ഞു, കാർത്തികി. അതുകൊണ്ട് അതിൽ നിന്ന് പഞ്ചമി വന്നു. മൂന്നാമത്തെ വാർത്തികം പറയുന്ന എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്യുക്തമായ കാലവാചക ശബ്ദം ഉടേതാണ് മാസം. അതിൽ നിന്ന് എന്ത് വരും, സപ്തമി, സപ്തമി വന്നു. അപ്പൊ കാർത്തിക്യ മാസേ ആഗ്രഹായണി, കാർത്തികി പൗർണമാസി കഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴാണ് ആഗ്രഹായണി പൗർണമാസി. അഗ്രഹായണം മാസം, അതിന്ന് സ്വാർത്ഥത്തിൽ പ്രജ്ഞാതി ബീജ അണ്ണു വന്നിട്ടാണ് ആഗ്രഹായണി എന്ന് പറയുന്നത്. അത് അങ്ങനെ വരുമ്പോൾ കാർത്തികി തദ്ധിതത്തിൽ പഠിക്കും. പൗർണമാസി എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വന്നിട്ട് കാർത്തികി എന്ന് പറഞ്ഞാൽ എന്തുവരും, കാർത്തിക മാസത്തിലെ തദ്യുക്ത പ്രകാരം എന്തുവരും, അവിടെ പൗർണമാസി ദിവസം എന്ന് കിട്ടും, പൂർണിമ എന്ന് കിട്ടും. പൗർണമാസി എന്ന് പറഞ്ഞാലും അങ്ങനെയുണ്ട്, പൂർണിമ എന്ന് പറയുന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്, പൗർണമാസി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പൂർണിമ എന്നാണ്. പൂർണിമയുള്ള മാസമൊന്നല്ല പൗർണമാസി എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണിമ. പൂർണിമ എന്ന് പറഞ്ഞാൽ പൗർണമി, ആ അർത്ഥത്തിലാണ് പറയുന്നത് പൗർണമാസി എന്ന് പറയുന്നു. അപ്പോ കാർത്തികി എന്ന് പറയുന്നത് പൂർണിമയാണ്, കാർത്തിക മാസത്തിലെ പൂർണിമ. തമിഴിലുണ്ടോ കാർത്തിക മാസം, തമിഴിലുണ്ട്. ഇംഗ്ലീഷിൽ ഏത് മാസം വരും, ആ അത് തന്നെയാണ് ഇത്, നവംബർ ഡിസംബർ തന്നെയാണ് ആ സമയത്ത് വരും. ആഗ്രഹായണം ഉണ്ടോ തമിഴില്, ഇല്ല. ആഗ്രഹായണി എന്ന് പറയുന്നത് ആഗ്രഹായണ മാസത്തിലെ പൗർണമിയാണ്. പൗർണമാസിന്നോ പൗർണമീന്നോ പൂർണിമ എന്നോ ഒക്കെ പറഞ്ഞ ഒന്ന് തന്നെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, മാസമായ മാസത്തെ കുറിക്കുന്ന ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു, സപ്തമി. അപ്പൊ മൂന്ന് വാർത്തികങ്ങൾക്ക്. അപ്പൊ തദ്യുക്താതെന്ന് പറയുന്നതിനാണ് എന്താണ് വനാത് എന്ന് പറയുന്നതും കാർത്തിക്യ എന്ന് പറയുന്ന രണ്ട് പഞ്ചമിയും അതിന് ഉദാഹരണമാണ്. അധ്വന പ്രഥമ സപ്തമ്യം എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഏത്, യോജനം, യോജനേ. പിന്നെ കാലാസപ്തമി വക്തവ്യ എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് ഏത്? ഏതാണ് ഉദാഹരണം? ഇവിടെ അല്ലേ ഇരിക്കുന്നത്? മാസേ എന്ന് പറയുന്നു. അത് എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കണം. തദ്യുക്ത എന്നുള്ളതിന് ഉദാഹരണം ഏതാണ്? കാർത്തിക്യ വനാത്. കാർത്തിക്യ എന്ന് പറയുന്നതും അധ്വന എന്നുള്ളതിന് ഉദാഹരണം യോജനം യോജനേ എന്ന് പറയുന്നു. കാലാത് എന്ന് പറയുന്നതിന് ഉദാഹരണം മാസേ. അടുത്ത് അന്യാരാതിതരർത്ഥേ ദിക്ശബ്ദാഞ്ചുത്തരപദാജാഹിയുക്തേ. അന്യാരാതിതരർത്ഥേ ദിക്ശബ്ദാഞ്ചുത്തരപദാജാഹിയുക്തേ. അന്യ ആരാത്, അവിടെ സന്ധി വന്നിട്ടാണെന്ന് പറഞ്ഞത്. അന്യ ആരാത് ഇതര ചേർന്നപ്പോ എന്തായി? അന്യാരാതിതര ഇതര ഒറുത്തേ എന്ത് സന്ധി വന്നു? വന്നില്ലേ? യുഗയോണിച്ച് ഇതുവരെ പഠിച്ചില്ല. ഇത്രയും എത്തിയിട്ടും ഇതര ഇറുത്തേ എന്നിടത്ത് ഏതാണ് ഇത്തര ഇർത്തേ എന്ന് പറയുന്നിടത്ത് ഏത് ഏത് സൂത്രം വന്നു? ഇത്തര ഇർത്തേ ഏത് സന്ധി വന്നു? ഇതര വെറുത്തെ അവർണാദ് അജിപരെ ഉറുപരയോ ഗുണ ഏകാദേശ പിന്നെ പുരണ്ടവര അരു വന്നു ഇതരത്തെ ഇതരർത്തെ. കൃത്യകഹ വരാം, പക്ഷെ അത് വികല്പം വരാത്ത വർഷത്തിൽ എന്തുവരും? ആത്മുണ വരും. അപ്പോ ഇതര ഇറുതേ ഇതരർത്ഥേ ദിക്ശബ്ദ ദിക്ശബ്ദം അഞ്ചു ഉത്തരപദം അഞ്ചു ഉത്തരപദം വരുന്നു. ആച് ആഹി യുക്തേ ആച് ആഹി കഴിഞ്ഞിട്ട് യുക്തേ എന്ന് പറയുന്ന ഓരോന്നിനോട് അന്വയിക്കണം. എന്താണ് അന്യത യുക്തേ, ആരാധ യുക്തേ, ഇതര യുക്തേ, ഋത യുക്തേ, ദിക്ശബ്ദ യുക്തേ, അഞ്ച് ഉത്തരപദ യുക്തേ, ആശയുക്തേ, അഹി ആഹി യുക്തേ. ആഹിയാണ് ആഹി. ഓരോന്നും അതിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതേർ യോഗേ ഇത്രയെണ്ണം, എത്ര എണ്ണം ഉണ്ട് ഇവിടെ? എട്ടെണ്ണം. ഇതിന്റെ യോഗം വരുമ്പോ ഏതിനോടാണോ ഇതിന്റെ യോഗം അന്യം വരുന്നത് പഞ്ചമി സ്യാദ്, അതിൽ പഞ്ചമി വരും. അപ്പൊ ഇതെന്ത് വിഭക്തിയാണ്? ബോധഭക്തി. ഇത്രയും ശബ്ദങ്ങളുടെ അന്യം ഏതിനോട് വരുന്നു? അതിന് പഞ്ചമി വരും. ധാരാളം പ്രയോഗിക്കുന്നതാണ്. ആദ്യത്തെ ശബ്ദം ഏതാണ്? അന്യ. അന്യ ഇതി അർത്ഥഗ്രഹണം. അന്യ എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ എടുത്താൽ പോരാ, അന്യ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെല്ലാം എടുക്കാം. അടുത്തു വരുന്ന എന്താണ്? ഇതര. ഇതരഗ്രഹണം പ്രപഞ്ചാർത്ഥം. കാരണം അന്യ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഏതിന്? ഇതരയ്ക്ക്. പിന്നെ അന്യ ശബ്ദം പറഞ്ഞാൽ എന്തിന് ഇതര പറഞ്ഞു? അപ്പൊ ഇതര ശബ്ദം പറഞ്ഞത് പ്രപഞ്ചാർത്ഥം ഒന്നാണ്. എന്ന് വെച്ചാൽ അന്യശബ്ദം കൊണ്ട് അതിൻ്റെ പര്യായ ശബ്ദങ്ങളെല്ലാം എടുക്കും എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതര ശബ്ദം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതര ശബ്ദം അർത്ഥമായി പോകും. കാരണം രണ്ടിനും അർത്ഥം ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇതര ഗ്രഹണം പ്രപഞ്ചാർത്ഥം പറ്റി വിസ്തരിക്കുന്നതിന് വേണ്ടി. ഏതിനെ വിസ്തരിക്കുന്നതിന്? അന്യശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള മറ്റ് എല്ലാ ശബ്ദങ്ങളെയും ഗ്രഹിക്കണം എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടി അന്യശബ്ദം പറഞ്ഞതിന് ശേഷം ഇതര ശബ്ദവും പറഞ്ഞു. അതുകൊണ്ടാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. എന്താണ്? അന്യോ ഭിന്ന ഇതരോ വാ കൃഷ്ണാത്, കൃഷ്ണാത് രാമ അന്യഹ എന്ന് പറയാം, കൃഷ്ണാത് രാമ ഭിന്ന എന്ന് പറയാം, കൃഷ്ണാത് രാമ ഇതരഹ എന്ന് പറയാം. അത് അന്യശബ്ദം സൂത്രത്തിലുണ്ട്. ഇതര ശബ്ദം ആവശ്യമില്ലെങ്കിലും സൂത്രത്തിലുണ്ട്. ഭിന്ന ശബ്ദം സൂത്രത്തിൽ അപ്പോ ഇല്ലാത്ത ശബ്ദം കൂടെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റി. കൃഷ്ണാത് കേശവ അന്യഹ ഭിന്ന ഇതരഹ എന്നെല്ലാം പറയാം. അപ്പൊ ഈ ശബ്ദങ്ങളുടെ യോഗം ഏതിനോടാണോ വന്നത് കൃഷ്ണശബ്ദത്തിൽ, അതിൽ പഞ്ചമി വന്നു. ഇതര ശബ്ദം ചേർത്തിരിക്കുന്നത് അന്യശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളെയും എടുക്കാമെന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇതര ശബ്ദം ഉപയോഗിച്ചു. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ട്? അത് മനസ്സിലാക്കാവുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവും. അതിലെന്താ മനസ്സിലാവാനുള്ളത്? ആ അന്യശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥഗ്രഹണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളെ ഗ്രഹിക്കാം എന്ന് പറഞ്ഞോ? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇതര ശബ്ദം പറഞ്ഞുകൊണ്ട്. ഇതര ശബ്ദം അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ എന്താണ് അന്യേതി അർത്ഥഗ്രഹണം എന്ന് പറഞ്ഞത്. എന്ന് പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ട്? സൂത്രത്തിൽ ഇതര ശബ്ദം പറഞ്ഞുകൊണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇല്ല എന്നാ ഇനി അത് മനസ്സിലാകത്തില്ല. ഇനി മനസ്സിലാക്കാൻ പ്രയാസമാണ്. പാണിനി വിചാരിച്ചാലും നടക്കില്ല. എന്നുവെച്ചാൽ അന്യശബ്ദം പറഞ്ഞതിന് ശേഷം ഇതര ശബ്ദം പ്രയോഗിച്ചാൽ എന്താണത്? വ്യർത്ഥമാണ്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് എന്തുവരും? എന്താ നിയമം നമ്മൾ തുടക്കത്തിൽ പഠിച്ചത്? സിദ്ധാന്തം അതിൽ ആദ്യത്തിൽ പഠിച്ചത്. ഇങ്ങനെ വരുന്നിടത്ത് എന്ത് നിയമമാണ് പറഞ്ഞത്? അതൊക്കെ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നതെന്നും മനസ്സിലാകാത്തത്. ആദ്യം പറഞ്ഞത് ഓർമ്മ ഉണ്ടായാലേ. അങ്ങനെ മുമ്പ് പറഞ്ഞു. എവിടെയെന്ന് പറഞ്ഞാൽ ഓർമ്മ വരുമെന്നാണ്. എന്നാ പറയാം. ഐ ഒണ്ണ റിക്ക് ഏ ഓം ഐ ഔച്ച് ഐ വരൽ ലണ. ഇവിടെ ഐ ഒണ്ണെന്ന് പറഞ്ഞിടത്ത് നാ എന്ന് പറഞ്ഞു, പിന്നെ ലണ്ണെന്ന് പറയുന്നിടത്ത് നാ എന്ന് പറഞ്ഞു. അതെന്തിനാ രണ്ടിടത്ത് പറഞ്ഞത്? അതിന്റെ സമാധാനം പറഞ്ഞപ്പോ പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി ഓർമ്മയുണ്ട്? സിദ്ധാന്തവതിയിൽ പറഞ്ഞു. ഇനി ഓർമ്മയുണ്ട്? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പം ഇന്ന നിയമം സ്വീകരിച്ചോണം. അയോണിലെ ണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ലണ്ണിന്റെ ണെന്ന് പറഞ്ഞു. എന്തിനാ നകാരം വീണ്ടും പറഞ്ഞത്? എന്നാണ് പറഞ്ഞത്? വ്യാഖ്യാനതോ വിശേഷപ്രതിപത്തി നഹി സന്ദേഹാത് അലക്ഷണം. ഒരു സൂത്രത്തിൽ അന്യശബ്ദം പറഞ്ഞതിന് ശേഷം ആരാധന എന്തിനു പറഞ്ഞു എന്ന് സന്ദേഹം വന്നു കഴിഞ്ഞാൽ സൂത്രത്തെ തള്ളിക്കളയരുത്. വിനയോ വ്യാഖ്യാനതോ വിശേഷ വ്യാഖ്യാനം കൊണ്ട് വിശേഷ അർത്ഥത്തെ ഗ്രഹിച്ചോണു. ആദ്യം പറഞ്ഞായിരുന്നു ഇങ്ങനെ, അത് ഓർമ്മ വേണം. വയസ്സായ എനിക്ക് ഓർമ്മയില്ല, ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? എങ്ങോട്ട് പോകും? മുമ്പോട്ട് ചെല്ലുമ്പം രണ്ടുപേരും ഓർമ്മയില്ലാത്തവരായി കഴിഞ്ഞ. ഞാൻ ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓർമ്മിച്ചേ മതിയാകും, അല്ലെങ്കിൽ വ്യാകരണം മുമ്പോട്ട് പോകത്തില്ല. നിങ്ങൾ ഓർത്ത് എന്നെ സഹായിക്കണം, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കണം. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായെങ്കിലും മനസ്സിലായി എന്ന് സമ്മതിക്കാൻ ഒരു മടി. അവിടെ വേറൊരു ശബ്ദം ഉപയോഗിക്കാതെ അലം എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കാന്ന് വ്യാഖ്യാനം. അതുപോലെ ഇവിടെ ഇതര ഇല്ലാതെയും അർത്ഥമാക്കാൻ എടുത്തിരുന്ന അങ്ങനെ വേറെ ഒരു ശബ്ദമില്ലെങ്കിലും വ്യാഖ്യാനിക്കും, ശബ്ദം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. ശബ്ദം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അലം എന്ന് പറയുന്ന ശബ്ദം പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്, പല അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, വേറെ ഒരു ശബ്ദമൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെയുള്ള പ്രയോഗങ്ങളുള്ളതുകൊണ്ട് പിന്നെ മറ്റു പല സൂത്രങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഇപ്പം അവിടെ തന്നെ പ്രയോഗിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും സൂത്രത്തിൽ വന്നാൽ മതി. അലം ശബ്ദം വേറെ സൂത്രങ്ങൾ വന്നിട്ടുണ്ട്. അലംകരിഷ്ണു, അലംകരോതി, അങ്ങനെയൊക്കെയുള്ളത് പ്രയോഗിക്കാൻ വേണ്ടി വേറെ സൂത്രങ്ങളിൽ അലം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പ്രയോഗിക്കേണ്ടി വന്നില്ല. ഇതങ്ങനെയല്ല, ഇവിടെ ഇപ്പം ഇവിടെയാണ് പ്രയോഗിച്ച ആരാധന്നുള്ളത്. അപ്പോൾ പ്രയോഗിച്ചിട്ട് അല്ല, അതങ്ങനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാണിനി ഓർക്കാതെ ആരാധന്നൂടെ പറഞ്ഞു, അല്ല അന്യാന്ന് പറഞ്ഞ് ഇതരാന്നൂടെ പറഞ്ഞു. പിന്നെ പാണിനി പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ഇതര ശബ്ദം പറഞ്ഞത് അന്യശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള മറ്റ് ശബ്ദങ്ങളെ എടുക്കാനാണെന്ന് പറഞ്ഞു. പാണിനിയെ കുറ്റപ്പെടുത്തിയേ നിങ്ങൾക്ക് സമാധാനം വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ, പ്രശ്നം തീർന്നോ. നമുക്ക് എന്തായാലും പ്രശ്നം തീർക്കണം. പാണിനിക്ക് അബദ്ധം പറ്റിയാണ് എന്ന് പറയാനാണെങ്കിൽ ശരി, പ്രശ്നം തീർന്നു. എല്ലാ വ്യാഖ്യാതാക്കളുടെയും ആവശ്യമില്ല. ഇവിടെ ആരുടെ വ്യാഖ്യാനമാണ്? ഭാഷ്യകാരൻ്റെ എന്ത് പറഞ്ഞു നോക്കിയാൽ മതി, ബാക്കിയുള്ളവരെന്ത് പറയുന്നു നോക്കേണ്ട കാര്യമില്ല. അപ്പോ അന്യോ ഭിന്ന ഇത്രോ വാ കൃഷ്ണ ഗ്രാമ. അപ്പോ ഇത് ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഭേദവാൻ കൃഷ്ണാ ഭേദവാൻ രാമ എന്ന് പറയാം. അങ്ങനെ പറയാം, അന്യർത്ഥത്തില് നിപാതങ്ങൾ ഉപയോഗിച്ചാൽ ഇത് വരത്തില്ല. എങ്ങനെ? രാമ കൃഷ്ണോ ന എന്ന് പറഞ്ഞാലും എന്താർത്ഥം? ഭിന്നനെന്നാണ് അർത്ഥം. പക്ഷെ രാമ കൃഷ്ണോ ന എന്ന് പറയുന്നിടത്ത് പഞ്ചമി ഉണ്ടാ? എന്തുകൊണ്ടില്ല? നിപാതമായതുകൊണ്ട് എന്തുകൊണ്ടില്ല? നിപാതാനാം ദ്യോതകത്വം വാചകത്വം നാസ്തി എന്നാണ്. നിപാതങ്ങൾ അർത്ഥത്തെ ദ്യോതിപ്പിക്കുകയാണ്, അർത്ഥത്തിന്റെ വാചകമല്ല. ഇവിടെ എന്താ പറഞ്ഞത്? അന്യശബ്ദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണം. നായുടെ അർത്ഥമല്ല അന്യാന്ന് പറയുന്നത്, പിന്നെയോ അതിന്റെ വാച്യമല്ല, പിന്നെയോ ആ നാന്ന് പറയുന്നത് അങ്ങനെ ഒരു അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നു. അപ്പോ ദ്യോതകമായ നിപാതങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അർത്ഥത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അന്യ ശബ്ദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അന്യ ശബ്ദത്തിന്റെ അർത്ഥത്തിന്റെ വാചകമല്ല ന. അതുകൊണ്ട് ന ഉപയോഗിക്കുമ്പോൾ ഈ നിയമം വരത്തില്ല. അവിടെ എന്ത് പറയും? കൃഷ്ണ ന എന്ന് ഉപയോഗിച്ചാൽ മതി. രാമാത് കൃഷ്ണനാന്നോ കൃഷ്ണാത് രാമോനാന്ന് പ്രയോഗിക്കത്തില്ല. അതിലൂടെ പറഞ്ഞ എന്താണ്? അർത്ഥഗ്രഹണം എന്ന് പറഞ്ഞത്. അപ്പോൾ അന്യശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ, അർത്ഥത്തിന്റെ വാചകമായ ശബ്ദങ്ങൾ, ദ്യോതകമായ ശബ്ദം അല്ല. അങ്ങനെയൊക്കെയുണ്ട്. അടുത്തു വരുന്നത് ആരാത് വനാത്. ആരാത് ദൂര സമീപയോഹോ. ആരാധ എന്ന് പറയുന്ന അമ്യത്തിന് ദൂരമൊന്നും സമീപമൊന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥവും വരാം. വിരുദ്ധങ്ങളായ രണ്ടർത്ഥങ്ങൾക്കും ഒരേ ശബ്ദം തന്നെ ഉപയോഗിക്കുന്നു. അമ്പ്യമാണ്. അന്യശബ്ദം കഴിഞ്ഞ് വരുന്ന അതാണ് ആരാത്. വനാത് വനത്തിന്റെ സമീപമെന്നോ ദൂരമെന്നോ രണ്ടർത്ഥത്തിൽ കൊടുക്കാം. പാരാശബ്ദ യോഗത്തിന്റെ യോഗത്തിൽ വനശബ്ദത്തിൽ പഞ്ചമി വന്നു. പിന്നെ വരുന്ന ശബ്ദം ഏതാണോ അന്യ ആരാ ഇതര ശബ്ദം കഴിഞ്ഞു. പിന്നെ വരുന്ന ഋതശബ്ദം, ഋതശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വന്നു. കൃഷ്ണാത് ഹൃദ കൃഷ്ണ കൂടാതെ എന്നുള്ള അർത്ഥത്തിൽ. കർമ്മ പ്രധ്വംസ ഫലതി പുരുഷാരാധനം ഋതേ. നമ്മുടെ വ്യാഖ്യാനത്തിലുണ്ട്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. ശിവം മഹിമന. കർമ്മ പ്രധ്വംസ ഫലതി പുരുഷാരാധനം ഋതേ. ശിവന്റെ ആരാധന കൂടാതെ കർമ്മപ്രധ്വംസ കോ ഫലതി. എവിടെയാണ് കർമ്മനാശം സംഭവിക്കുന്നത്? കർമ്മത്തിന്റെ നാശം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ശിവനെ ആരാധിക്കണം. പുരുഷാരാധനം ഋതേ എന്നുള്ള പ്രയോഗം ശരിയാണോ തെറ്റാണോ? പുരുഷാരാധനാത് ഋതേ എന്ന് വേണം അല്ലേ? പുരുഷാരാധനാത് ഋതേ. ഋതശബ്ദത്തിന്റെ യോഗത്തിൽ എന്ത് വരണം? പഞ്ചമി. പക്ഷെ ഇത് ഉപയോഗിച്ച വലിയ ആളാണ്. പുഷ്പദന്ത കവിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഋഷിയാണ്, ഗന്ധർവനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാർഷപ്രയോഗം ഒന്ന് എടുക്കാം. എഴുതിയാളിന് അത്രയും വലിയ വെയിറ്റ് ഒന്നും കൊടുക്കാത്തവർ പറയുന്ന എന്താണ്? പ്രമാദോയം ഇത് അബദ്ധം പറ്റിയതാണ്, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. എങ്ങനെ പ്രയോഗിക്കണം? പുരുഷാരാധന ഋതേ അല്ല. പ്രയോഗിച്ച ആൾ അറിവുള്ള ആളാണ്. അറിവുള്ള ആൾ ഒരിക്കലും തെറ്റുവരുത്താൻ വകയില്ല എന്ന് കരുതുന്നവർ പറയുന്ന എന്താണ്? തത്തോ അന്യത്രാപി ദൃശ്യത്തെ എന്ന് നേരത്തെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് അതാ പറയുന്നത്? പഴയതല്ല, ഓർമ്മയാണോ? തത്തോ അന്യത്രാപി ദൃശ്യത എവിടെയാ? എവിടെ തുടക്കം? തുടക്കം അതിന്റെ മുമ്പിലുള്ളത്. വ്യാകരണം എന്ന് പറയുന്നത് ഇതാണ്, ഓർമ്മ. എപ്പോഴും ഓർക്കണം. ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഓർമ്മയില്ലാത്തവരാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധരിച്ചുള്ളത്. ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഉപസർവ തസോകാര്യ ദിഗുപര്യാദിഷു തൃതി തൃഷു ദ്വിതീയാംബ്രേഡിതാന്തേഷു തതോ ദ്വിതീയ തതോ അന്യത്രാവി ദൃശ്യത്തെ. അപ്പൊ അവിടെ മറ്റു സ്ഥലങ്ങളിലും ദ്വിതീയ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഋതശബ്ദത്തിന്റെ യോഗത്തിലും ദ്വിതീയം വരാം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പഞ്ചമി തന്നെ ഉപയോഗിക്കണം. ഏതെങ്കിലും കവികൾ അങ്ങനെ മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പൂർവികന്മാര് അതിനെ സാധൂകരിക്കാൻ വേണ്ടി തതോ അന്യത്രാവി ദൃശ്യത എന്നുള്ള ന്യായം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോ കൃഷ്ണമൂർത്തിയെന്നും എവിടെയെങ്കിലും ആരെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രയോഗിക്കാം, അല്ലെങ്കിൽ കൃഷ്ണമൂർത്തി. അടുത്തു വരുന്ന എന്താണോ? അന്യാരാതിരർത്തെ ദിക് ശബ്ദം, ദിക്ക് വാചകമായ രൂഢ ശബ്ദങ്ങൾ, പൂർവം പശ്ചിമം പോലെയുള്ള ശബ്ദം, ആ ശബ്ദങ്ങളുടെ യോഗത്തിലും എന്ത് വരണം? പഞ്ചമി. പൂർവോ ഗ്രാമാ, പൂർവോ ഗ്രാമാത്, എന്തെങ്കിലും അവിടെ വരും. ഗ്രാമാത് പൂർവ കൂപ, ഗ്രാമത്തിന്റെ പൂർവദിക്കിലാണെന്ത് കൂപം, അങ്ങനെ പ്രയോഗിക്കുന്നിടത്ത് പൂർവശബ്ദത്തിന്റെ യോഗത്തിൽ ഗ്രാമശബ്ദത്തിൽ നിന്ന് ഇപ്പൊ പൂർവം എന്ന് പറയുന്നത് ദിക്കിനെ കുറിക്കുന്ന ശബ്ദമാണ്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? അന്യാരാ തിസരർത്തെ ദിക് ശബ്ദം, ദിക് വാചകമായ ശബ്ദങ്ങളുടെ അന്യം ഏതിനോട് വരുന്നു അത് ഈ പഞ്ചമി പ്രയോഗിക്കണമെന്നാണ്. പക്ഷേ പൂർവശബ്ദം കാലാർത്ഥത്തിലും പ്രയോഗിക്കും. പൂർവകാലം, പൂർവദേശം എന്ന് പറയുമ്പോൾ തന്നെ പൂർവകാലമൊന്നും ഉപയോഗിക്കും. അങ്ങനെ വരുന്നിടത്തോ കാലാർത്ഥത്തിൽ ഉപയോഗിച്ചാലും എന്തുവരും? അവിടെ പഞ്ചമി ഉപയോഗിക്കാം. കാല അർത്ഥത്തിൽ ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദിശി ദുഷ്ട ശബ്ദോ ദിക് ശബ്ദ. പക്ഷെ സൂത്രത്തിൽ ദിക് ശബ്ദം എന്നാ പറഞ്ഞത്. ഇപ്പോ ദിക് ശബ്ദത്തിൽ എന്ന് വെച്ചാൽ ദിക് അർത്ഥത്തിൽ വരുന്ന ശബ്ദങ്ങളുടെ യോഗത്തിൽ പഞ്ചമി എന്നാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? ഗ്രാമാത് പൂർവ, ഗ്രാമത്തിന്റെ പൂർവ ദിക് എന്നാണ്. പക്ഷേ അവിടെ ദിക് ശബ്ദം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദിക് അർത്ഥത്തിലുള്ള ശബ്ദമൊന്നല്ല, ദിശി ദുഷ്ട ശബ്ദം എന്ന് വെച്ചാൽ ദിക് അർത്ഥത്തിൽ മുമ്പ് പ്രയോഗിച്ചിട്ടുള്ള ശബ്ദങ്ങൾ. ഇപ്പോ ദിക് അർത്ഥമായിരിക്കണമെന്നില്ല, പിന്നെ ഇപ്പോ കാലാർത്ഥമായാലും മതി. അതാണ് ദിശി ദുഷ്ട ശബ്ദോ ദിക് ശബ്ദ എന്ന് പറയുന്നത്. ദിക്കിൽ ദുഷ്ടമായ ശബ്ദം എന്ന് പറഞ്ഞാൽ ദിക്കിൽ പ്രയോഗിച്ചിട്ടുള്ള ശബ്ദം പിന്നീട് ദിക്കല്ല കാലത്തിൽ പ്രയോഗിക്കുകയാണെങ്കിലും ആ ശബ്ദത്തിന്റെ യോഗത്തിൽ എന്തുവരും? പഞ്ചമി ആണ് പറയുന്നത്. തേന സമ്പ്രതി ദേശകാല വൃത്തിന യോഗേപി ഭഗവതി. അപ്പോ മുമ്പ് ദിക്കിൽ ഉപയോഗിച്ച ഒരു ശബ്ദം ഇപ്പോ എന്താണ് ദേശകാലത്തിൽ എവിടെ പ്രയോഗിച്ചാലും ശരി അതിനെ നമുക്ക് ദിക് ശബ്ദമായി പ്രയോഗിക്കാം, എടുക്കാം. ഉദാഹരണം, കാല അർത്ഥത്തിൽ ഇപ്പോൾ പ്രയോഗിക്കുന്ന ചൈത്രാത് പൂർവ ഫാൽഗുന, ചൈത്രമാസം നമ്മുടെ മേടമാസം മലയാളത്തിലാണെങ്കിൽ അതിന്റെ മുമ്പിലുള്ള മാസമാണേത് ഫാൽഗുന മാസം. ഇപ്പൊ ചൈത്രാത് പൂർവ ഫാൽഗുന, അവിടെ പൂർവ്വശബ്ദം ഉപയോഗിച്ചത് ഏതർത്ഥത്തിൽ? പക്ഷെ ഇത് ദിശി ദുഷ്ട ശബ്ദമാണ് എന്ന് വെച്ചാൽ ദിക്കർത്ഥത്തിൽ സാധാരണഗതിയിൽ പ്രയോഗിച്ചിട്ടുള്ള ശബ്ദമാണ്. അത് കാലവാചകമായ വരുമ്പോഴും അതിന്റെ യോഗത്തിൽ പഞ്ചമി വരാം. ഇപ്പൊ ചൈത്രാത് പൂർവ ഫാൽഗുന, ചുരുക്കത്തിൽ അവിടെ ദിക്കെന്ന് പറഞ്ഞുകൊണ്ട് ദിഗ്ദേശകാല വാചികമായ ഏത് ശബ്ദത്തിനും എന്നുവെച്ചാൽ പൂർവ ദിക്ക് അങ്ങനെ പറയുന്നു. പൂർവദേശം ദേശത്തെ സംബന്ധിച്ച് പറയുന്നു സ്ഥലം. പിന്നെ പൂർവ കാലം ഏതർത്ഥത്തിൽ പ്രയോഗിച്ചാലും അവിടെ ദിക് ശബ്ദം എന്നുള്ളത് കൊണ്ട് അതിന്റെ യോഗത്തിൽ വരുന്ന ശബ്ദത്തിൽ പഞ്ചമി വരുന്നു. ചൈത്രാത് പൂർവ ഫാൽഗുന. എന്നാൽ ചില സ്ഥലത്ത് വരത്തില്ല പൂർവശബ്ദം തന്നെ. ഇപ്പൊ പൂർവശബ്ദത്തിന് മുഖ്യമായി വരുന്ന അർത്ഥങ്ങൾ എന്താണ്? ദിക് ദേശ കാലങ്ങൾ. വേറൊരു ഉദാഹരണം ഇവിടെ കാണിക്കുന്നു. അവയവവാശി യോഗേതു ന തസ്യ പരം ആമ്രേടിതം ഇനി നിർദ്ദേശാത് പൂർവം കായസ്യ. ഇവിടെ നോക്കുക, പൂർവം കായസ്യ, പൂർവശബ്ദത്തിന്റെ യോഗം വന്നു കായശബ്ദമായിട്ട്, അതിലെന്തു വന്നു? ഷഷ്ടി വന്നു. പൂർവം കായാതെന്ന് പഞ്ചമി വന്നില്ല. കായം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ശരീരം, കറിക്ക് നമ്മൾ ചേർക്കുന്ന സാധനമല്ല, ശരീരമാണ് കായം. അതാരുടെ ശരീരം? ആരുടെ? മനുഷ്യരുടെ അല്ല. എന്ത് ശരീരമാണ്? ഏത് ശരീരവും ശരീരമാണ്. അപ്പോ ഇവിടെ നോക്കുക, പൂർവം കായസ്യ എന്ന് പറയുന്നിടത്ത് പൂർവശബ്ദത്തിന്റെ അർത്ഥം ദിക്കല്ല, ദേശമല്ല, എന്താണ്? കാലമല്ല, പിന്നെയോ അവയവം എന്നാണ് അർത്ഥം. ശരീരത്തിന്റെ പൂർവാവയവം, ശരീരത്തെ രണ്ടായിട്ട് ഭാഗിക്കുന്നതിരിക്കട്ടെ, ഒന്ന് പൂർവാവയവം, ഒന്ന് ഉത്തര അവയവം. ആ പൂർവ അവയവം എന്നുള്ള അർത്ഥത്തിൽ പൂർവശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് അതിന്റെ യോഗത്തിൽ പഞ്ചമി വരത്തില്ല. ശരീര സംബന്ധിയായിരിക്കുന്ന പൂർവാവയവം എന്നുള്ള അർത്ഥത്തിലാണല്ലോ പ്രയോഗിച്ചിരിക്കുന്നത്. പൂർവം കായസ്യ, മനസ്സിലായോ? അവയവ അർത്ഥത്തിലാണ് ഇവിടെ പൂർവശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ യോഗത്തിൽ കായശബ്ദത്തിൽ നിന്ന് പഞ്ചമി വരത്തില്ല. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞനുസരിച്ച് എന്താണ്? ദിക്ശബ്ദമാണ്. ദിശി ദുഷ്ട ശബ്ദ ദിക്ശബ്ദ, കാരണം ഇത് പൂർവശബ്ദം നേരത്തെ ദിക് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല അർത്ഥം. ഇവിടെ എന്താണ് അർത്ഥം? അവയവ ശബ്ദത്തിലുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ അവിടെ പഞ്ചമരത്തിലെ ഷഷ്ടി. ഇതെങ്ങനെ മനസ്സിലായി? ഇത് ജ്ഞാപക സിദ്ധമാണ്. ഏതാണ് ജ്ഞാപകം? തസ്യ പരം ആമ്രേടിതം. ഈ സൂത്രം ജ്ഞാപകമാണ്. ഇതെങ്ങനെ ജ്ഞാപകമാകും? ഇവിടത്തെ ശബ്ദം നോക്കുക, പരശബ്ദം. ഇവിടത്തെ പരശബ്ദം എന്ന് പറയുന്നത് ദിക്ക്, ദേശം, കാലം മൂന്ന് അർത്ഥത്തിലുമല്ല. പിന്നെന്തർത്ഥത്തിലാണ് പരം? അവയവാർത്ഥം. അവിടെ പറഞ്ഞു എന്താണ് വൃത്തി? ദുരുക്തസ്യ പരം ആമ്രേടിതം. ഒരു ശബ്ദത്തിന് ദിത്തും വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉദാഹരണം കൊടുത്തത്? കാൻ കാൻ, ദിത്തും വന്നു. ദിത്തും വന്നു കഴിഞ്ഞാൽ അതിന്റെ പരം എന്ന് വെച്ചാൽ പര അവയവം. രണ്ടാമത് വന്ന കാൻ, അതിനെന്തുണ്ട്? ആമ്രേടിതം. അപ്പൊ ആ സൂത്രത്തിൽ ഇവിടെ ഏത് പരം വന്നു എന്നുള്ളതല്ല, തസ്യ പരം ആമ്രേടിതം എന്ന് പറയുന്ന സൂത്രത്തിലെ പരശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പര അവയവം എന്നാണ്. അപ്പോ അവിടെ പരശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ദിക്ശബ്ദമാണ്. പക്ഷെ അവിടെ പരശബ്ദം എങ്ങനെ ഉപയോഗിച്ചു? പര അവയവം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു. അങ്ങനെ പരശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് ആ പരശബ്ദത്തിനോട് ഏതിന് യോഗം വന്നു? ഏതിന് യോഗം വന്നു? ഏത് ശബ്ദത്തിന് യോഗം വന്നു? തത് ശബ്ദത്തിന്. അവയവ അർത്ഥത്തിലുള്ള പരശബ്ദവുമായിട്ട് തത് ശബ്ദത്തിന് യോഗം വന്നു കഴിഞ്ഞാൽ അത് തസ്മാതെന്നല്ല വന്നു, പിന്നെ എന്തുകൊണ്ട്? ഈ സൂത്രം അനുസരിച്ചാണെങ്കിൽ പരശബ്ദം ദിക്ശബ്ദമായതുകൊണ്ട് തസ്യ എന്ന് പറയുന്നതിന് പേര് എന്ത് വരണം? തസ്മാ എന്ന് വരണം. കാരണം പരശബ്ദത്തിന് യോഗം വന്നു. പക്ഷെ ഇവിടെ പരശബ്ദ പാണിനി പരശബ്ദത്തിന്റെ അർത്ഥം അവയവമായതുകൊണ്ട് തസ്യ എന്ന് ഷഷ്ടിയിൽ പ്രയോഗിച്ചതുകൊണ്ട് നമുക്കും ധൈര്യമായും പ്രയോഗിക്കാം. പരശബ്ദത്തിന്റെ അല്ലെങ്കിൽ ദിക്വാചകമായ ശബ്ദത്തിന്റെ അർത്ഥം അവയവമാണെങ്കിൽ അതിന്റെ യോഗത്തിൽ പഞ്ചമി വേണ്ട. പിന്നിവിടെ സംബന്ധത്തെ കാണിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? ഷഷ്ടി ഉപയോഗിച്ചു. അതാണ് തസ്യ പരം. അപ്പൊ ആ ഉദാഹരണം ശ്രദ്ധിക്കണം. ആ സൂത്രത്തിൽ പരശബ്ദം അവയവാർത്ഥത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് അതിന്റെ യോഗത്തിൽ പാണിനി പഞ്ചമിയല്ല ഉപയോഗിച്ചത്, ഷഷ്ടി. അതുകൊണ്ട് ദിക്ശബ്ദങ്ങൾ അവയവാർത്ഥത്തിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ യോഗത്തിൽ പഞ്ചമിയല്ല ഉപയോഗിക്കേണ്ടത്, ഷഷ്ടി. അതാണ് പൂർവം കായസ്യ, ശരീരത്തിന്റെ പൂർവ അവയവം എന്നുള്ള അർത്ഥത്തിൽ പൂർവശബ്ദം ഉപയോഗിച്ചുകൊണ്ട് കായശബ്ദത്തിൽ നിന്ന്. ഇതൊക്കെ സമാസത്തിൽ ആവശ്യം വരും, ഇവിടെ തീരുന്ന കാര്യങ്ങളല്ല. ഓർത്തോണം അവിടെ ചെന്നിട്ട് പിന്നെ എന്റെ ഓർമ്മയെ പരീക്ഷിക്കരുത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവയവവാചി യോഗേതു. അവയവവാചിയായ എന്ന് വെച്ചാൽ അവയവവാചകമായ ദിക്ശബ്ദത്തിന്റെ യോഗത്തിൽ അന്വയത്തിൽ തുന്ന എന്ന് പറഞ്ഞാൽ പഞ്ചമി ന. തസ്യപരം അമ്രഹിതം ഇതിൽ നിർദ്ദേശ, തസ്യപരം അമ്രഹിതം എന്നുള്ള നിർദ്ദേശ എന്ന് പറഞ്ഞാൽ ജ്ഞാപക. തസ്യപരം അമ്രഹിതം എന്ന് പറയുന്നത് ജ്ഞാപകമാണ്. പൂർവം കായസ്യ എന്ന ഉദാഹരണം.